നിങ്ങളെന്താ കേട്ടത്? ആ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പദമാവുന്ന ശക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധം എന്ന് പറഞ്ഞാൽ അറിവെന്നറിയാം. ബോധമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ എന്താണോ? ഞാൻ പറഞ്ഞെന്തെന്നാ ചോദിക്കുന്നു? ബോധമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്നാ ചോദിച്ചത്. എന്നാ പിന്നെ നിങ്ങളെന്ത് മനസ്സിലാക്കിയിട്ട് ഞാൻ അങ്ങനെ മനസ്സിലാക്കും? ബോധമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ ഉടം എന്ന് പറയുന്നത് ബോധശക്തിയാണ്, വിശേഷമാണ്, ബോധമാകുന്ന ശക്തിയാണ്. അതുകൊണ്ട് അറിവിൻ്റെ ശക്തി ബോധരൂപത്തിലിരിക്കും എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ശക്തി കുടമായിട്ടിരിക്കുന്നു. അതാണ് ബോധമാകുന്ന ശക്തി എന്ന് പറയുന്നത്. അറിവിൻ്റെ ശക്തിയാണ്, പക്ഷെ അത് കുടമായിട്ടിരിക്കുന്നു. അതാണ് ബോധമാകുന്ന ശക്തി എന്ന് പറയുന്നത്. അറിവിൻ്റെ ശക്തി കുടമായിട്ടിരിക്കുന്നു ആണ് ബോധമാകുന്ന ശക്തി എന്ന് പറഞ്ഞു. അറിവിൻ്റെ ശക്തി കുടമായിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഞാൻ പറഞ്ഞ എന്താണ്? ഇന്നലെ പറഞ്ഞത് എന്ന് ചോദിക്കും. കുടം എന്ന് പറയുന്നത് ബോധശക്തിയാണെന്ന് പറഞ്ഞത് ബോധമാകുന്ന ശക്തിയാണ് എന്ന് പറഞ്ഞാൽ എങ്ങനെ മനസ്സിലാക്കുന്നത് എന്നാണ് പറയുന്നത്? ബോധമാകുന്ന ശക്തി എന്ന് പറഞ്ഞാൽ കുടം എന്ന് പറയുന്ന ഒരു അർത്ഥമുണ്ട്. ആ രൂപത്തിലിരിക്കുന്ന ശക്തി, കുടം എന്ന് പറയുന്ന ഒരു ശബ്ദമുണ്ട്, ആ രൂപത്തിലിരിക്കുന്ന ശക്തി, അതിനെക്കുറിച്ചുള്ള ബോധമുണ്ട്, ആ ബോധരൂപത്തിലിരിക്കുന്ന ശക്തി. മൂന്ന് രൂപത്തിലേ ഇരിക്കുക. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അതാണ് ബോധമാകുന്ന ശക്തി എന്ന് പറയുന്നത്. ഇനി ബോധത്തിൻ്റെ ശക്തി എന്ന് പറഞ്ഞാലോ, ബോധത്തിൻ്റെ ശക്തി എന്താണ്? എങ്ങനെ മനസ്സിലാക്കും? നന്നാ പറഞ്ഞു കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. എനിക്ക് മനസ്സിലായില്ല. നിരുപാധികമായ അറിവിൻ്റെ ശക്തിയാണ് ഈ പറയുന്ന എല്ലാ വിശദീകരണങ്ങളും. ബോധത്തിൻ്റെ ശക്തി എന്ന് പറയുമ്പോൾ ഇതിനെ സംബന്ധിച്ച് എന്തൊക്കെ വിശദീകരിച്ചാലും, കുടത്തെ സംബന്ധിച്ച് എന്തൊക്കെ വിശദീകരിച്ചാലും, ഇതെല്ലാം നിരുപാധികമായ ഒരറിവിൻ്റെ ശക്തിയാണ്. ആ ശക്തി എന്താണ്? അത് ബോധശക്തിയാണ്. എന്തുകൊണ്ട് അങ്ങനെ അർത്ഥം പറഞ്ഞു? ജ്ഞാനമേകം ഹി നിരുപാധികം സ്വാഭാവികം എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോ ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട്, വൈക്കോല് കെട്ടുന്നതിന് കയറ് വേറെ അന്വേഷിക്കണ്ട. പറഞ്ഞിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അത് മരണാശൻ എഴുതിയ വ്യാഖ്യാനമാണെന്നാണ് പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്. പക്ഷേ ഡോക്ടർ ഭാസ്കർ എഴുതിയിരിക്കുന്ന അതിനെ സംബന്ധിച്ചല്ല. അതുപോട്ടെ. അപ്പോ അത് ഒരു എന്ന് പറഞ്ഞാൽ അതിനകത്ത് തന്നെ ഉണ്ട് കയർ, പിരിച്ചെടുത്താൽ കയറാവും. അപ്പോൾ വ്യാഖ്യാനിക്കുമ്പോൾ അത് ഗുരു തന്നെ വേറെ സ്ഥലത്ത് പറഞ്ഞിട്ടുള്ളത് നോക്കണം, അത് വെച്ച് വ്യാഖ്യാനിക്കണം. പുറത്തുനിന്ന് കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അത്യാവശ്യം വേണ്ടി വരുന്നിടത്ത് മാത്രമേ അതിൻ്റെ ആവശ്യം. സാധാരണഗതിയിൽ അതുകൊണ്ടാണ് നമ്മൾ ഒരു പദ്യത്തിൽ നിന്ന് വേറെ പദ്യത്തിൽ പോകുന്നു, അതിൻ്റെ വ്യാഖ്യാനം വേറെടുത്ത് കാണുമെന്ന് മനസ്സിലാക്കും. അപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതിന്റെ പറയുന്നു, നിങ്ങള് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരം ശരിയല്ലാത്തതുകൊണ്ട് വീണ്ടും പറയുന്നു. അറിവിന്റെ ശക്തി എന്ന് പറയുമ്പം അറിവ് നിരുപാധികമായ അറിവാണ്. അതിൻ്റെ ശക്തി എന്ന് പറയുന്നതാണ് ബാക്കി പറയുന്ന എല്ലാ കാര്യങ്ങളും. ഇതം എന്ന് പറയുന്നതും ഇത് കുടം എന്ന് പറയുന്നതും ഇത് അറിവെന്ന് പറയുന്ന എല്ലാ അറിവിൻ്റെ ശക്തിയാണ്. അതിനെ തന്നെ നമ്മൾ വീണ്ടും വ്യാഖ്യാനിച്ചു, നാമവും രൂപവും ബോധവുമായിട്ട് അറിവുമായിട്ട് അതെല്ലാം അറിവിൻ്റെ ശക്തിയാണ്. ഇതെല്ലാം ശക്തി ആയതുകൊണ്ട് ഇതിനെ അറിവാകുന്ന ശക്തികളെന്ന് പറയുന്നു. ഇതെല്ലാം അറിവാണ്, മൊത്തത്തിൽ അറിവാണ്. പക്ഷെ അവിടെ അറിവ് മൂന്നായി പിരിഞ്ഞിരിക്കുന്നു, അറിവായിട്ടും അർത്ഥമായും നാമമായും. അത് എല്ലാമാണ് അറിവാകുന്ന ശക്തികളാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് അറിവിന് ശക്തി അനന്തമുണ്ട്, അങ്ങനെ എണ്ണി തീർക്കാൻ പറ്റും. അതിൽ ആദ്യം പറഞ്ഞു വിഷമ, ഇതം വിഷമയാകുന്നു എന്ന് പറഞ്ഞു. എപ്പോഴുമില്ല, ചില സമയം ഇതം വിഷമയാകുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തായിരിക്കും? അതിൻ്റെ വിശേഷമായി പറയുന്ന വസ്തുക്കൾ, കുടമോ കുടമോ ഇതൊക്കെയാവും അതിൻ്റെ അർത്ഥം. ഇതം എന്ന് പറയുന്ന ശബ്ദത്തിൻ്റെ അർത്ഥമായി നമ്മൾ ഈ അനുഭവിക്കുന്ന പദാർത്ഥങ്ങൾ വരുമ്പോഴാണ് ഇതത്തെ വിഷമ എന്ന് പറയുന്നു. അപ്പോഴാണ് നമ്മൾ ഈ സംസാരത്തിൽ പെട്ടുപോയെന്നൊക്കെ പറയുന്നു. അപ്പോഴാണ് സൃഷ്ടിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോഴാണ് ജന്മം മരണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കുന്ന അപ്പോഴാണ്. ഇതോ എന്നുള്ള ബോധം എന്തായാലും നമുക്ക് ബോധമുള്ളിടത്തോളം കാലം ഉണ്ടാകും. ഇതം ഉണ്ടാവും, പക്ഷെ അതിൻ്റെ ഇതമിൻ്റെ അർത്ഥമായി പദാർത്ഥങ്ങൾ വരാൻ ഒന്നും ഒരു പദാർത്ഥം വരാൻ പാടില്ല. വന്നു കഴിഞ്ഞാൽ അതാണ് വിഷമ. വിഷമ എന്ന് പറയുന്ന എന്താണ് ആ വിഷമ? വിഷമ എന്ന് പറയുന്ന ഒരു ബോധശക്തി, അറിവിൻ്റെ ബോധശക്തി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ബോധശക്തി എന്ന് പറഞ്ഞാൽ അറിവിൻ്റെ ബോധശക്തി എന്ന് പറയുന്നു. ബോധശക്തി എന്നപ്പോൾ നിങ്ങളെങ്ങനെ അർത്ഥം പറയും? ബോധമാകുന്ന ശക്തി. ഇതെല്ലാം ബോധം തന്നെ, പക്ഷെ അതൊരു വിഷമാശക്തിയാണ്, വിഷമശക്തിയാണ്. മലയാളത്തിൽ പറയുമ്പോൾ വിഷമശക്തി എന്ന് പറഞ്ഞാൽ നീട്ടി വിഷമാശക്തി എന്ന് പറയേണ്ട കാര്യം. നമ്മുടെ ഛന്ദസ് ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് വിഷമ എന്ന് നീട്ടിയത്. നമ്മൾ പറയുമ്പോൾ വിഷമശക്തി എന്ന് പറഞ്ഞു. ശക്തിയുടെ വിശേഷമായുണ്ട് അങ്ങനെ പറയും. എന്റെ വ്യാഖ്യാനം പണിക്കർ സാർ എഴുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന നാളുകളിലാണ് എഴുതിയത്. കാരണം അതിനകത്ത് ഖണ്ഡനം മണ്ഡനമൊന്നുമില്ല, ചെറുതായിട്ടേ ഉള്ളൂ. എന്നിട്ടും വളരെ അവധാനതയോടുകൂടി, എന്ന് വെച്ചാൽ വളരെ ഏകാഗ്രതയോടുകൂടിയാണ് ഈ പദങ്ങളൊക്കെ അന്വയിച്ച് അർത്ഥം എഴുതിയിരിക്കുന്നത്. അവിടെ ഈ ഒന്നാം സ്ഥാനം പണിക്കർ സാറിനെയാണ്. നിസ്സംശയം കൊടുക്കാം. പിന്നെ അതുപോലെ വളരെ ശ്രദ്ധിച്ച് അന്വയാർത്ഥം എഴുതിയാണ് ശാസ്ത്രി സാർ രണ്ടുപേരും. അങ്ങനെ ശ്രദ്ധിച്ച് അന്വയാർത്ഥം എഴുതിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൽ നിന്നൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. നമ്മളവരെ പഠിപ്പിക്കുകയല്ല, നമ്മൾ അവരിൽ നിന്ന് പഠിക്കുകയായിരുന്നു. അതൊക്കെ വായിക്കുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് ഇതൊക്കെ ഇങ്ങനെയാണ് പദങ്ങൾ അന്വയിക്കേണ്ടതും അർത്ഥം പറയേണ്ടതും എന്നൊക്കെ. അതിൽ നിന്ന് നമ്മൾ പഠിക്കണം. അതാണ് ഞാൻ നോക്കിയില്ല ആ രണ്ട് വ്യാഖ്യാനങ്ങളുമാണ്. അന്വയാർത്ഥത്തിൻ്റെ കാര്യത്തിൽ വളരെ പഠനയോഗ്യമായി എനിക്ക് തോന്നി. പിന്നെ ശാസ്ത്രി അല്ല പണിക്കർ സാറിന് ശരിയായ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതിന് വളരെ വിശദമായൊരു വ്യാഖ്യാനം ഉണ്ടായിരുന്നു. അതെന്തായാലും ഉണ്ടായിരുന്നു, ഒരു പേജ് ഒന്നര പേജിലൊക്കെ തീർത്തു. തന്നെയും അർത്ഥം ശ്രദ്ധിച്ച രീതി പിന്നെ ഏത് വ്യാഖ്യാനത്തിലും നമുക്ക് പോരായ്മയൊക്കെ കണ്ടുപിടിക്കാം, കണ്ടുപിടിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാലേ പഠനം മുമ്പോട്ട് പോകും. ഒന്നിനെ അവസാന വാക്കായിട്ട് നമ്മൾ എടുക്കാൻ പറഞ്ഞു. ഞാൻ പറയുന്നതാണ് ഇതിൻ്റെ അവസാനം. നിങ്ങൾ ധരിച്ചാൽ പിന്നെ നിങ്ങൾക്ക് ഇത് പഠിക്കാനൊന്നും കാണത്തില്ല. മുമ്പോട്ട് പോകണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചിന്തിക്കണം. അതെല്ലായിടത്തും കാണുമത്. ഒന്നിനെ അങ്ങനെ പൂർണ്ണമാക്കാൻ പറ്റില്ല. അപൂർണതകൾ വരും എൻ്റെ അടുത്ത്, ആര് വ്യാഖ്യാനിച്ചാലും വരും. എന്നാലും ഏറ്റവും മികച്ചത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും തന്നെയാണ്. ഇപ്പോൾ ഇവിടെ വിഷമയെക്കുറിച്ച് പറഞ്ഞത് വ്യക്തമായെന്ന് ഞാൻ ധരിക്കുന്നു. വ്യക്തമായില്ലെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കുക, അല്ലാതെ വേറെ വഴിയില്ല. ഇതമറിയോ എന്നതിൽ ഇത് കുടമെന്നതിൽ ഇത് എന്ന് പറയുന്നത് വരുവാണ് അടുത്ത ഇതമെന്ന് പറഞ്ഞു. അത് എന്തസ് ശരിയാക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. ഇതോ എന്ന് പറഞ്ഞാൽ ഇതെന്ന് തന്നെ അർത്ഥം. ആദ്യമാം ഇതെന്നുള്ളത്, ആദ്യം എന്ന് പറഞ്ഞാൽ, ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ? കുടമാ അറിവിന്റെ മുമ്പിലുള്ളതാ? എവിടെയായിരിക്കുന്നത്? നിങ്ങളൊക്കെ എവിടെയായിരിക്കുന്നത്? എൻ്റെ മുമ്പിലാണോ അത് വേറെ എവിടെയെങ്കിലും ആണോ? ആദ്യം എന്ന് പറഞ്ഞാൽ ഇത് കുടം എന്നതിൽ ആദ്യം, കുടത്തിന് മുമ്പിൽ. കാരണം ആദ്യം ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണ് ആദ്യമാം, ആദ്യമായിട്ടിരിക്കുന്ന ഒന്നാമത്തത് ഇത്. അത് അടുത്ത് പറയുന്നു ആദ്യമാം ഇതെന്നുള്ളത്, ആദ്യമായ ഇത് എന്ന് പറഞ്ഞിരിക്കുന്ന അത്, ആ ഇത് എന്നുള്ളത് എന്താണ്? വിഷമാ, ഇത് വിഷമാശക്തിയാണ്, വിഷമശക്തിയാണ്. ആരുടെ ശക്തി? അറിവിൻ്റെ. ഇത് പലരും പറയുന്നത് വളരെ വ്യാഖ്യാനിക്കാൻ വളരെ പ്രയാസമുള്ളതാണ്. വ്യാഖ്യാനിക്കാൻ വളരെ പ്രയാസമുള്ളതല്ല, കുറച്ച് ശ്രദ്ധിച്ചാൽ ഇതിന് അങ്ങനെ പ്രയാസമൊന്നും. കാര്യങ്ങൾ വ്യക്തമായി പറയുന്നതാണ്, ഒന്ന് ശ്രദ്ധ വേണം. അതാണ് വിഷമാശക്തി എന്ന് പറയുന്നത്. അതിൽ തന്നെ അടുത്ത് വരുന്നത് രണ്ടാമത് വരുന്ന കുടമോ, കുടം വിശേഷമാകും. എന്താണ് വിശേഷമാണോ? ഏതിൻ്റെ വിശേഷം? ഇതിൻ്റെ വിശേഷം. പിന്നെ ഇതെന്താണ്, വിശേഷം എന്താണെന്ന് മനസ്സിലാക്കും. ഇത് ഒരു ശക്തിയാണ്, വിശേഷവും ശക്തിയാണ്. ആ ശക്തിയെ നമ്മളെങ്ങനെ വിശേഷിപ്പിക്കും? ആ ശക്തി എങ്ങനെ വിശേഷിപ്പിക്കും? ബോധശക്തിയാണ്. ഇത് ബോധത്തിന്റെ ശക്തിയാണ്, ബോധമാകുന്ന ശക്തിയുമാണ്. ഏത്? ഇത് എന്ന് പറയുന്നതും വിശേഷം എന്ന് പറയുന്നതും രണ്ടും. എന്തുകൊണ്ടതിനെ ശക്തി എന്ന് പറഞ്ഞത്? വെറുതെ എന്ന് പറഞ്ഞാണ്, ഒരു ഭംഗിക്ക് വേണ്ടി. എന്താ പറഞ്ഞത്? അറിവിന് ശക്തി അനന്തമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത്. അറിവിന്റെ ശക്തികളെ കുറിച്ചാണ് പറയുന്നത്. ഇതൊന്ന് വിശദീകരിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ വ്യക്തമാകും എന്നുള്ള എൻ്റെ ധാരണയിലാണ് ഞാൻ ഇതാദ്യം വിശദീകരിക്കുന്നത്. അപ്പൊ അവിടെ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിശദമാകും എന്ന് ധരിച്ചിട്ടാണ് ഇത് പറയുന്നത്. അപ്പോ ഇത് എന്ന് പറയുന്ന ഇത് പുടം എന്നതിൽ ഇത് എന്ന് പറയുന്ന വിഷമമാകുന്നതിന് പ്രധാനമായ കാരണം എന്താണോ, അതിൻ്റെ വിശേഷം കുടം എന്ന വിശേഷമാണ്. വിശേഷം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പറഞ്ഞത്? അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഒരു വിശേഷം. ബോധമാണെന്ന് പറഞ്ഞാൽ ശരി, ബോധം അറിവാണ്. പക്ഷെ അത് കൂടുതലായി നമുക്ക് മനസ്സിലാക്കാറുണ്ട്. ഒരു മതി മുതലായ മഹേന്ദ്രജാലം എല്ലാം ഇതുകൊണ്ട് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വിശേഷിച്ച് കൂടുതൽ മനസ്സിലാക്കുന്നു. ബോധമെന്ന് മാത്രം മനസ്സിലാക്കിയ പോരാ. ഞാൻ അടുത്ത് പറയുന്നത്, മതിമുതലായ മഹേന്ദ്രജാലം. മതിയിലാണ് തുടങ്ങുന്നത്. മതി തൊട്ട് മണം അഞ്ചും അരുളോളവും ചിന്മയം ക്ഷിതി തൊട്ട് ഇരുളോളം. അപ്പൊ ഇങ്ങനെയാണ് ഗുരു വിഭജിക്കുന്നത്. അത് മതിയിൽ തുടങ്ങും. നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒന്നാമത്തെ സാധനം മതി. അവിടെ നമ്മൾ പിന്നെ ഏതുവരെ വേണോ പോകാം. അപ്പൊ മതി മുതലായി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ എല്ലാത്തിനും എടുക്കണം. ഏതിനെയൊക്കെ എടുക്കും? ഏതിനെയൊക്കെ എടുക്കും മതി മുതലായി എന്ന് പറയും? ഞാൻ പറഞ്ഞു നിങ്ങൾ ഓർത്താൽ മതി, നിങ്ങൾ വ്യാഖ്യാനിക്കൊന്നും വേണ്ട. ഞാൻ പറഞ്ഞത് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞല്ലോ. വ്യാഖ്യാനം വേണ്ട, വ്യാഖ്യാനിക്കുന്ന ജോലി തൽക്കാലം ഞാൻ ചെയ്യാം. നിങ്ങൾ ഇനി വ്യാഖ്യാനിക്കാൻ ഇറങ്ങുമ്പോൾ നിങ്ങൾ വ്യാഖ്യാനിച്ചാൽ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വ്യാഖ്യാനിക്കാം. ഞാൻ വ്യാഖ്യാനിച്ചതുപോലെ വ്യാഖ്യാനിക്കണമെന്ന് ഒരു നിർബന്ധമില്ല, അത് നിങ്ങളുടെ ഇഷ്ടം. ഇപ്പോ ഞാൻ വ്യാഖ്യാനിച്ചിട്ട് ചോദിക്കുമ്പോൾ ഞാൻ വ്യാഖ്യാനിച്ചതുപോലെ പറയണം, എന്നാലേ നിങ്ങളത് മനസ്സിലാക്കുന്നു എന്നെനിക്കൊരു ധാരണയുണ്ടാകത്തുള്ളൂ. മതിമത്തിലായ മഹേന്ദ്രജാലം കഴിഞ്ഞ ദിവസം മുഴുവൻ ഇരുന്നതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അറിവ്, അർത്ഥം, നാമം. മതി എന്ന് പറയുന്ന വസ്തു, പദാർത്ഥം, രൂപം, അർത്ഥം, വിഷയം, ആ ശബ്ദം, പിന്നെ ആ ബോധം. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ആയിക്കഴിഞ്ഞു. നാമവും രൂപവും ബോധവും അറിവും, ഇതാണ് ഈ മഹേന്ദ്രജാലം നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്, ഗുരു തന്നെ പറയുന്നുണ്ട്. അതൊക്കെ മതിമുതലായ മഹേന്ദ്രജാലം എന്ന് പറയുന്നതാണ്, നമ്മുടെ ഈ പ്രപഞ്ച അനുഭവം എന്ന് പറയുന്നതാണ്, ശബ്ദവും അർത്ഥവും ബോധവും. അതിമുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിന്, ഈ മഹേന്ദ്രജാലം ഉണ്ടാവുക എന്ന് പറഞ്ഞ ഇവിടെ അറിവിൻ്റെ ശക്തി ആയ അറിവിനെക്കുറിച്ച് പറയുന്നതുകൊണ്ട് മതിമുതലായ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ മതിമുതലായവ അനുഭവിക്കുന്നതിനാണ് എന്നർത്ഥം മനസ്സിലാക്കണം. ഉണ്ടാകുന്നുണ്ട്, ശരിയാണ്. പക്ഷേ ഇവിടെ പറയുന്നത് അവനവൻ്റെ അനുഭവത്തെക്കുറിച്ചാണ്. ഈ അനുഭവത്തിൽ വരുത്തേണ്ട കറക്ഷനെ കുറിച്ചാണ് പറയുന്നത്. ഇത് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞത് ശരിയാണ്, പക്ഷെ ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അനുഭവിക്കുകയാണ് ഓരോ കാര്യങ്ങളും. എങ്ങനെ എങ്ങനെ ഉണ്ടാകുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരമില്ല, ഉത്തരം പറയാൻ കഴിയത്തില്ല. ഭൗതിക ശാസ്ത്രത്തിനും ഉത്തരമില്ല, ആധ്യാത്മികശാസ്ത്രത്തിനും ഉത്തരമില്ല. ചില കാര്യങ്ങളെ കുറിച്ചൊക്കെ നമുക്കറിയാം, പക്ഷെ മതിമുതലായവയെല്ലാം എങ്ങനെ ഉണ്ടായി പറയാൻ പറ്റില്ല. പക്ഷെ മതിമുതലായവയെല്ലാം നമ്മുടെ അനുഭവത്തിലുണ്ട്, അത് നമുക്കറിയാം. എന്നുവെച്ചാൽ നമ്മുടെ അനുഭവം വിഷമയാണ്, ഒരു വിഷമബോധമാണ്, സമബോധത്തിന് നേരെ വിരുദ്ധമായിട്ടുള്ളൊരു നാനാരൂപത്തിലുള്ള ബോധമായതുകൊണ്ടാണ് അതിന് വിഷമം. ഈ നാനാരൂപത്തിലുള്ള ബോധത്തിന് വിഷമമെന്ന് എന്താ പറയേണ്ടത്? ഏകമായ ബോധം, അതാണ് വേണ്ടത്. സത്യമായ ബോധമാണ് വേണ്ടത്. അതിൻ്റെ സ്ഥാനത്ത് എന്ത് ബോധം വന്നിരിക്കുന്നു? നാനാരൂപത്തിലുള്ള ബോധം. അതുകൊണ്ടാണ് വിഷമാന്ന് പറഞ്ഞത്. ഗുരുവിൻ്റെ അഭിപ്രായത്തിൽ എന്താണ്? എല്ലാ അറിവെന്ന് അറിയണം, എല്ലാത്തിനും അറിവെന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷെ നമ്മളങ്ങനെയല്ല, നമ്മൾ നാനാ വിഷയങ്ങളെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മഹേന്ദ്രജാലം എന്ന് പറയുന്ന ഭ്രമം ഉണ്ടാവതിന് മതിമുതലായ ഭ്രമം ഉണ്ടാവും എന്നർത്ഥം. അത് ശരിയാണ്. മഹേന്ദ്രജാലം ഭ്രമം എടുത്തു കഴിഞ്ഞാൽ മതിമുതലായ ഭ്രമം നമുക്കുണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ മതിമുതലായയുടെ അനുഭവം നമുക്കുണ്ടാകുന്നു എന്നർത്ഥം. ഭ്രമം എന്ന് പറയുന്നത് എന്താണ്? അനുഭവമാണ്. മനസ്സിലായ ഭ്രമം ഉണ്ടാകുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അനുഭവം ഉണ്ടാകുന്നു. എന്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു? മതി തുടങ്ങിയ സർവപ്രപഞ്ചത്തിൻ്റെ അനുഭവം ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകുന്നതിന് ഇതുതാൻ കരു, ഇതാണ് കരു. ഏത്? വിഷമ. വിഷമയാണ് കരു. വിഷമ എന്ന് പറഞ്ഞാൽ എന്താ? അത് വിടാൻ പാടില്ല. എന്താണ് വിഷമ എന്ന് പറഞ്ഞാൽ? ഒന്നും നമ്മൾ കാണാതെ പഠിച്ച് പറയരുത്. നമ്മൾ കാര്യം മനസ്സിലാക്കണം. ഇത് കാണാതെ പഠിച്ച് പറയുമ്പോഴാണ് അങ്ങോട്ടും മാറിപ്പോകുന്നത്. ഓർമ്മിച്ച് പറയേണ്ട ചെയ്യേണ്ടത് അറിഞ്ഞു പറയണം. രണ്ട് രണ്ടാണ്. നിങ്ങൾ എഞ്ചോടി പറയാൻ പറയുമ്പം ഈ രണ്ട് നാല് മൂ രണ്ട് ആറ് ഇത് ഓർമ്മിച്ച് പറയുന്ന, ഇവിടെ അങ്ങനെയല്ല, അറിഞ്ഞു പറയണം. എന്നുവെച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഈ രണ്ട് നാല് മൂ രണ്ട് ആറ് നാല് രണ്ട് എട്ട് ആയി രണ്ട് പത്ത് ഇങ്ങനെ പഠിക്കും. പക്ഷെ നല്ല മാത്തമെറ്റീഷ്യന്മാർ പറയുമ്പോൾ അവർ ഓർമ്മിച്ചല്ല പറയും, അറിഞ്ഞാ പറയുന്നത്. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് നാലെന്ന് പറയുമ്പോൾ രണ്ടും രണ്ടും തമ്മിൽ എന്ത് ക്രിയ നടന്നിട്ടാണോ നാലാകുന്നതെന്ന് അവർക്കപ്പോൾ അറിയാം. പിന്നെ അത് ആറാകുന്നത് എങ്ങനെ, എട്ടാകുന്നത് എങ്ങനെ, പത്താകുന്നത് എങ്ങനെയെന്നുള്ള അവർക്ക് കൃത്യമായിട്ട് ആ പ്രക്രിയ അവരുടെ ഉള്ളിൽ കൂടെ ഓടിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് ആയിരം വരെ പറയാൻ പറഞ്ഞാലും അവർക്കൊരു പ്രയാസമില്ല, പറഞ്ഞുകൊണ്ടേയിരിക്കും. കാരണം എന്താ സംഭവിക്കുന്നത്? രണ്ടിനെയും രണ്ടിനെയും ഗുണിച്ചു കഴിഞ്ഞാൽ അതെന്ത് സംഭവിക്കുന്നുള്ള കൃത്യമായൊരു ബോധം അവരുടെ ഉടനുണ്ടാകും. അതറിഞ്ഞ് പറയുന്നു. നമ്മളങ്ങനെയല്ല, നമ്മളെ വെറും മെക്കാനിക്കലാണ്, നമ്മൾ ഓർമ്മിച്ച് പറയും. നമ്മളെ ബുദ്ധിയിൽ ഇങ്ങനെ അടിച്ചു കയറ്റിയിട്ട് പുറത്തെടുക്കും. ഇത് അങ്ങനെ അടിച്ചു കയറ്റി പുറത്തെടുക്കുന്ന സാധനങ്ങൾ അറിഞ്ഞു പറയുന്നു. എന്താണ് വിഷമമെന്ന് ചോദിച്ചാൽ എന്താ വിഷമം? ആ ഒന്ന് വ്യക്തമായി പറയണം. അപ്പം വ്യക്തമായി ധരിച്ചിരിക്കുന്നു. അവിടെ എവിടെയൊക്കെ ബോധം വേണോ അവിടെയൊക്കെ ബോധം ചേർക്കണം. എവിടെയൊക്കെ ശക്തി എന്നുള്ള ബോധം വേണോ അത് ചേർക്കണം. പിന്നെ വിശേഷം, ഹിതം രണ്ടും ചേർക്കണം. അവിടെ ഹിതം പൊതുവേ ഹിതത്തെ പറയുന്നത് സാമാന്യമാണ്. പക്ഷെ ഇവിടെ ഗുരുദേവൻ ഇത് കുടമെന്ന് പറയുന്നിടത്ത് ഇതും എന്ന് പറയുന്നതിന് സാമാന്യം എന്നല്ല പറയുന്നത്, മറിച്ച് അതിനെന്ത് പേരായിട്ടിരിക്കുന്നത്? വിഷമ. പക്ഷെ വിഷമ എന്നുള്ള പേര് വരുന്നതിന് വിശേഷം കൂടെ വന്നുകൊണ്ടാണ് ആ പേര് വന്നത്. ഇല്ലെങ്കിൽ ഇതെന്ന് പറയുന്നത് സാമാന്യമാണ്. പൊതുവെ ഈ അദ്വൈത ശാസ്ത്രങ്ങളിലൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇതം എന്ന് പറയുന്നതിന് സാമാന്യം എന്ന് പറയും. അങ്ങനെയാണ് പൊതുവെ പറയുന്നത്. പക്ഷെ ഇവിടെ എന്ത് ചെയ്തു? ആ വിശേഷത്തെ പരിഗണിച്ചപ്പം ഇതെന്ന് പറയുന്നത് എന്തായി? വിഷമയായി. പുതിയൊരു പേര് വന്നു. അങ്ങനെയുള്ള വിഷമയാണ് ഇവിടെ പറഞ്ഞത്. എന്താണോ മതി മുതലായ മഹേന്ദ്രജാലം ഉണ്ടാവതിന് ഇതുതാൻ കരു. ഇതാണ് കരു. കരു എന്ന് സാധാരണ ഒരു സാധാരണ ഉപയോഗിക്കുന്നതാണ്. കരു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം മൂശ, വാർക്കുന്നതിന് കാരണമായിരിക്കുന്നു. അതുതന്നെയാണ് ഇവിടെ സാമാന്യം പറഞ്ഞാൽ അതൊരു കാരണമാണോ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നു. നമുക്കിങ്ങനെ ഒരു ബോധം, പ്രപഞ്ചബോധം ഉണ്ടാകുന്നതിന് കാരണമായ എന്താണോ അത് അറിവിൻ്റെ ആശക്തി തന്നെയാണ്. അല്ലാതെ ഇതിന് കാരണം പുറത്തുനിന്നും വന്നതല്ല, അറിവിൻ്റെ തന്നെ ശക്തിയാണ്. ഈ സാധാരണഗതിയിൽ പിന്നെ മായ, വിദ്യ, വിദ്യ ഇങ്ങനെയുള്ള ശബ്ദങ്ങൾ കൊണ്ടാണ് പറയുന്നത്. പക്ഷെ ഇവിടെ ഒരു വാസിഷ്ഠത്തിലെ ആ രീതി അനുസരിച്ച് സമാവിഷമ എന്നുള്ള രണ്ട് ശബ്ദങ്ങളാണ് ഉപയോഗിച്ചിട്ടാണ് പറയുന്നത്. അതിതിൻ്റെ ഒരു പുതുമയാണ്. അപ്പൊ വിദ്യ, വിദ്യ എന്നൊക്കെ എവിടെയെങ്കിലും പറയുമ്പോൾ അതങ്ങനെ എടുക്കണം. ഈശാവാസ്യത്തിനും മറ്റും വിദ്യാവിദ്യ ഗുരു തന്നെ ഉപയോഗിക്കുന്നുണ്ടല്ലോ. പക്ഷെ വിഷമാസമ എന്ന് പറയുമ്പോൾ അതിനങ്ങനെയും മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇവിടെ ആ ശബ്ദങ്ങളൊന്നും ഉപയോഗിക്കാത്ത. വിദ്യ, വിദ്യ എന്നൊന്നും നമ്മൾ വ്യാഖ്യാനത്തിൽ ഉപയോഗിക്കേണ്ട കാര്യമില്ല. സമയ്ക്ക് അസമ എന്ന്, വിഷമയ്ക്ക് അസമ എന്ന് പറഞ്ഞാലും ശരിയാവും, ആ അർത്ഥം കിട്ടത്തില്ല. വിരുദ്ധത കിട്ടണമെങ്കിൽ എന്ത് തന്നെ പറയണം? വിഷമ എന്ന് തന്നെ പറയും. അത്യന്തം വിരുദ്ധമാണ്. സമപ്രകാശവും വിരുദ്ധ സ്വഭാവയോഹവും എന്ന് പറയും. ഇരുട്ടും വെളിച്ചം പോലെയുള്ള അന്തരമുണ്ട് ഇതിന്, വിഷമയിലെ സമയം ഉണ്ടത്. അങ്ങനെ തന്നെ പറയണം. മഹേന്ദ്രജാലം ഉണ്ടാവതിന്, ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നതിന് ഭ്രമാനുഭവം, ഇത് താൻ കരുവ്, ഇതാണ് കരുവ് എന്ന് പറയുന്നു. ഇനി വേറെടുത്ത് ഉരു എന്ന് പറയും, ഇവിടെ കരു എന്ന് പറയും. ഉരു, കരു. കരുവാകും കുരുവാമിതേ, ഇതൊക്കെ സ്ഥിരം പ്രയോഗിക്കുന്നതാണ്. കരു വന്ന് കണ്ടിടേണമെന്ന് പറഞ്ഞാൽ അറിയണം, മനസ്സിലാക്കണം. ഇത് കൃത്യമായി പദ്യത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പിന്നെ അടുത്തത് വളരെ എളുപ്പമാണ്. ഇതമറിവന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത്, ഇതിൻ്റെ ആശയം പറഞ്ഞു കഴിഞ്ഞാണ്. അവിടെ ഇതം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇത് സംസ്കൃതത്തിൽ പറഞ്ഞു. ഇത് അറിവ് എന്നതിൽ ആദ്യമാം ഇതെന്നുള്ളത്. ആദ്യം എന്ന് പറഞ്ഞാൽ ആദ്യം എന്ന് പറഞ്ഞാൽ എന്താ? അറിവിന്റെ മുമ്പിലുള്ള ആ വാക്യത്തിലെ ഇതമറിവ് എന്ന് പറയുന്ന ഒരു വാക്യമാണ്. ആ വാക്യത്തിലെ അറിവെന്ന് പറയുന്ന ശബ്ദത്തിന് മുമ്പിലുള്ള ഇത്. ആദ്യമാം ഇത് എന്നുള്ളത്, അതിവിടെ ഇതെന്ന് പറഞ്ഞ ഇവിടെ സമയമാണ്. എന്തുകൊണ്ട് അത് സമയമായി? നേരത്തെ ഇത് വിഷമയായി, ഇവിടെ ഇത് സമയമായി. എന്തുകൊണ്ട്? എന്നുള്ളത് സമ അവിടെ കൊണ്ടുവന്നൊരു കോമ ഇട്ടിട്ടുണ്ട്. സംഭാവന ആരുടെ സംഭാവനയാണ്? എന്നാ പിന്നെ വിഷമാന്നെടുത്ത് ഒരു കോമ ഇട്ടുകൂടി? ഇടുന്നെങ്കിൽ എല്ലായിടത്തോടും വെറുതെ കോമ ഇടുക, എന്റെ ആവശ്യമുണ്ട്? ഒരിടത്ത് മാത്രം ഇതിനെ കോമ ഇടുന്നു. ഇടുന്നെങ്കിൽ ഇതൊക്കെ എല്ലാ സ്ഥലത്തോടും. തൻ്റെ വിശേഷമാണ് ബോധം. തൻ്റെ എന്ന് പറഞ്ഞ തൻ്റെ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതം എന്ന ആ സമ മുത്തോടെ ഇതമാണ് ഇവിടെ സമ. അതിൻ്റെ വിശേഷമാണ് ബോധം. അപ്പൊ സമയം എന്തെന്ന് ചോദിച്ചാൽ നേരത്തെ മനസ്സിലാക്കിയ പോലെ എല്ലാം ചേർത്ത് ഇവിടെ മനസ്സിലാകുമ്പോൾ എങ്ങനെ പറയും? അറിവിന്റെ ശക്തിയായ എന്നാണ് നേരത്തെ പറഞ്ഞത്? വീണ്ടും ഇതും അറിയപ്പെടുന്നു ഒന്നും. ചോദ്യം സമ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത്രയേ ഉള്ളൂ. ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്താണ് സമ? അതിനുത്തരം പറഞ്ഞാൽ മതി. നേരത്തെ പറഞ്ഞതുപോലെ ബോധശക്തിയായ ഇതെന്ന ബോധശക്തി. ശരിയാവുന്നില്ല ഇവിടെ. എന്ന് പറയുന്നു ഇതെന്ന ബോധശക്തി. ഇതെല്ലാം ബോധശക്തികളാണ്. ബോധത്തിന്റെ ശക്തികളുമാണ്, ബോധമാകുന്ന ശക്തികളുമാണ്. അല്ലെങ്കിൽ ആ ബോധശക്തി എന്നൊന്നും കുറച്ചുകൂടെ പറയാൻ സൗകര്യമുണ്ട്. അറിവ് ശക്തി എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ട് വരുന്നതെന്ന് വെച്ചാൽ ശക്തി സംസ്കൃതമാണ്, അറിവ് ശുദ്ധ മലയാളമാണ്. അത് ചേർക്കുമ്പോൾ ഒരു പൊരുത്തക്കേട് വരും. അതേസമയം ബോധശക്തി എന്ന് പറഞ്ഞാൽ രണ്ടും സംസ്കൃത ശബ്ദങ്ങളാണ്. അറിവ് ശക്തി എന്ന് തന്നെ അർത്ഥം, പക്ഷെ ബോധശക്തി എന്ന് പറയുമ്പോഴാണ് നമുക്ക് പറയുന്നതിനൊരു കേൾക്കുന്നതിനൊരു ശബ്ദം. അപ്പൊ വിശേഷമാണ് ബോധം എന്ന് പറയുന്നു. അപ്പോ വിശേഷമാകുന്ന ആ ബോധം അതൊരു ബോധശക്തിയാണ്, അറിവിൻ്റെ ശക്തിയാണ്, അറിവാകുന്ന ശക്തിയാണ്, എല്ലാം അവിടെ വരും. അങ്ങനെയുള്ള വിശേഷമാകുന്ന, ബോധമാകുന്ന, ബോധശക്തിയോടുകൂടിയ ഇതം എന്ന ബോധശക്തി, അതാണ് സമം. ഇതവും ബോധത്തിൻ്റെ ശക്തിയാണ്, ബോധശക്തിയാണ്. അതിൻ്റെ വിശേഷമായിരിക്കുന്ന ബോധം എന്ന് പറയുന്നതും ബോധത്തിൻ്റെ ശക്തിയാണ്, ബോധശക്തിയാണ്. പക്ഷെ ഇതം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉണ്ട്. ഇത് ഗുണമെന്നുള്ളടത്തുമുണ്ട്, ഇത് അറിവെന്നുള്ളടത്തുമുണ്ട്. അപ്പോൾ ഇത് അറിവെന്നുള്ളടത്ത് അത് സമയായി മാറുന്ന എന്തുകൊണ്ട്? അവിടുത്തെ വിശേഷം ബോധം അല്ലെങ്കിൽ അറിവായതുകൊണ്ട്. അവിടെ ബോധം എന്ന് പറഞ്ഞാൽ അറിവെന്നേ അർത്ഥമുള്ളൂ, വിശേഷർത്ഥമൊന്നും. അതുകൊണ്ടാണ് അത് സമയായത്. അപ്പൊ ഇതം എന്ന് പറയുന്ന ബോധശക്തിയാണ്. പക്ഷെ അത് സമയമാകണമെങ്കിൽ അതിനൊരു വിശേഷം വേണം, ആ വിശേഷം ബോധമായിരിക്കണം. ആ ബോധം എന്ന് പറഞ്ഞാൽ അത് ബോധശക്തിയാണ്, അത് ബോധത്തിൻ്റെ ശക്തിയാണ്, സ്വയം ബോധരൂപത്തിലുള്ള ശക്തിയുമാണ്. അപ്പൊ നമ്മളാ വിശേഷത്തെ സമയോട് ചേർക്കണം. ചേർത്ത് കഴിയുമ്പോഴാണ് വിശേഷത്തെ ആ ഇതമിനോട് ചേർക്കണം. ചേർത്ത് കഴിയുമ്പോഴാണ് അത് സമയം. വിശേഷത്തെ ബോധമാകുന്ന വിശേഷത്തെ ഇതത്തിനോട് ചേർക്കണം. അപ്പൊ ആ ഇതം എന്ന് പറയുന്ന എന്തായി മാറും? സമയമായി മാറും. കുടം എന്ന് പറയുന്ന വിശേഷത്തെ ഇതത്തോട് ചേർത്താൽ അതേ ഇതം തന്നെ എന്തായി മാറും? വിഷമയായി മാറും. ഇത്രയേ ഉള്ളൂ മനസ്സിലാക്കാം. എന്ന് പറഞ്ഞാൽ ഇത് കുടം എന്നറിയേണ്ടതിൻ്റെ സ്ഥാനത്ത് നമ്മൾ എന്തറിയണം? ഇത് അറിവ്. ഇതത്തിൻ്റെ അർത്ഥം കുടം എന്ന് പറയുന്നതിന് പകരം ഇതത്തിൻ്റെ അർത്ഥം അറിവ് അല്ലെങ്കിൽ ബോധം അല്ലെങ്കിൽ സത്ത. സത്ത എന്നൊക്കെ ആശം വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ പറയണം. അറിവെന്നും ബോധമെന്നും സത്ത എന്നും ജ്ഞാനമെന്നും ചിത്തെന്നും എല്ലാം ഒന്ന് തന്നെ. അർത്ഥവ്യത്യാസം ഇല്ല അദ്വൈതത്തിൽ. ഇപ്പൊ ഇത് ഇത് മതി എന്നറിഞ്ഞു. മതി എന്ന് വെച്ചാൽ ബുദ്ധിയാണ്. അപ്പൊ ഇത് മതി എന്ന് നമ്മൾ അറിയുമ്പോൾ അതൊരു ഭ്രമാനുഭവമാണ്, അതൊരു മഹേന്ദ്രജാലമാണ്, പ്രപഞ്ചാനുഭവമാണ്. അതിന് പകരം ഇത് അറിവെന്ന് പറയുമ്പോൾ ആ ഭ്രമത്തെ ബാധിക്കുന്ന, അതിനെ നിഷേധിക്കുന്ന ഒരു അറിവാണ് ഇത് ബോധം, ഇത് അറിവ് എന്നറിയുന്നു. എന്തിനാണോ നമ്മൾ ഇതുവരെ ഇത് കുടം എന്നറിഞ്ഞിരുന്നത്, അതിനെ തന്നെയാണ് നമ്മളിപ്പോൾ എന്തായിട്ട് അറിയുന്നത്? ഇത് അറിവ്. നേരത്തെ കുടമെന്നറിഞ്ഞ അതിനെ തന്നെയാണ്. കുടം നേരത്തെ അതിനെ അറിഞ്ഞത്? ഇതിനെ. കുടമെന്നറിഞ്ഞ ഇതിനെയാണ്. ഇപ്പൊ കുടമെന്നറിഞ്ഞ ഇതിനെ തന്നെ ഇപ്പൊ എന്തായിട്ട് അറിയുന്നു? ഇതിനാണ് അന്യസാമ്യമാർന്നുള്ളുറിവിൽ അമർന്ന് തെളിഞ്ഞുണർന്നിടണമെന്ന് ഇനി ആദ്യം പറയുന്നു. ആ അറിവിൻ്റെ മാറ്റം, നമ്മുടെ ബോധത്തിൽ വരുന്ന മാറ്റം, അങ്ങനെ ഒരു മാറ്റം ബോധത്തിൽ വരണം എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു അറിവ് വന്നു കഴിഞ്ഞാൽ അവനെന്ത് സംഭവിക്കും? സദ്ഗതി, സദ്ഗതി, പരഗതി അരുളിയിടുക. കേട്ടിട്ടുണ്ടോ? എവിടെയാണ്? ചോദിച്ചതവത്തില്ല. പരഗതി എന്ന് എവിടെയാ കേട്ടത്? പരഗതി അരുളിയിടുക കേട്ടിട്ടില്ല. എവിടെയെന്നും കേട്ടു. ഗുരുദേവറികളൊന്നും വായിക്കാറില്ല. അവിടെ പോയിട്ട് ബിസിനസ് മാത്രമേ ഉള്ളൂ. പിന്നെ പരഗതി എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ഇവിടെ കണ്ടുപിടിച്ചോണ്ട് വന്നോ തുടങ്ങുന്നതാണ് പരഗതി അരുളിയേട്. ഇപ്പൊ അതൊരു വലിയ പണിയാവും നിങ്ങൾ നോക്കാൻ പോയാ ഉണക്കിടക്കട്ടെ. അപ്പൊ പരഗതി അരുളുക എന്ന് പറഞ്ഞാൽ എന്താ? എനിക്ക് മോക്ഷം തരണമെന്നാണ് പറയുന്നു. അത് തന്നെ ഇവിടെയും പറയുന്നു. എന്താണ് സദ്ഗതി? മുക്തി അല്ല, ജ്ഞാനമെന്നോ അറിവെന്നോ അല്ല. അറിവാണ് നേരത്തെ പറഞ്ഞ എന്താണ് സമ, അതാണ് അറിവ്. ഇവിടെ സമയാണ് ശരിയായ അറിവ്. ആ അറിവ് വന്നാൽ എന്ത് വരണം? മുക്തി ഉണ്ടാവും. അത് ജീവിച്ചിരിക്കുമ്പോഴാണോ മരിച്ചതിന് ശേഷമാണോ അതൊക്കെ വേറെ കാര്യം. പരഗതിയുടെ അർത്ഥം മുക്തി എന്ന് മനസ്സിലാക്കും. അത് അല്ല ഇവിടെ സദ്ഗതി വരുവാൻ മേൽ സദ്ഗതി എന്താണ്? ഈ മതി മുതലായവയൊക്കെ മാറിയിട്ട് ശേഷം ഇതൊക്കെ മാറി തുടർന്ന് സദ്ഗതി വരുവാൻ മോക്ഷം വരുന്നതിന് ഇതിനെ ഭജിച്ചിടയണം, ഇതിനെ ആശ്രയിക്കണം. ഏതിനെ? ഇതേതാ? ഇത് ഏതാണ്? ഇത് സമ. ആ സമയം എന്താണെന്ന് ചോദിക്കുമ്പോൾ ബാക്കി പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയും. സമ എന്ന് പറയുന്ന അറിവാണ്, അതും ബോധശക്തിയാണ്. ആ അറിവിനെ ഭജിക്കണം. ഭജിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരം ഭജ സേവായ, സേവിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ തന്നെ ആശ്രയിക്കുക ആ അറിവിനെ. എന്താണ് സേവിക്കുക? നിരന്തരം അതിൽ തന്നെ തുടരുക, മനനം തുടർന്നിടയണം, ഓർത്തിടയണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ടല്ലോ. ബുദ്ധി വേണം, അത് അറിഞ്ഞിടയണം. നിരന്തരം ഇവിടെ പലയിടത്തും പറയും അറിഞ്ഞിടയണം, അത് തന്നെ ഭജിച്ചിടയണം എന്ന് പറഞ്ഞു. അറിവിൽ തന്നെ തുടരണം, തുടർന്ന മുക്തി ാണ് പറയുന്നത്. ജീവിച്ചിരിക്കുമ്പോ അങ്ങനെ ഒരു അറിവിലാണ് അയാളെ പോകുന്നതെങ്കിൽ അയാളെ ജീവൻ മുക്തൻ എന്ന് പറയും. അത് മുക്തിക്കുള്ള ഉപായമാണ് ഈ പറഞ്ഞത്.